ത്രിസപ്തം വിധിക്കുന്ന സൂത്രമാണ് ഈ സൂത്രം. വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാതെ തന്നെ നമ്മൾ എന്താണ് ടി എന്നുള്ളത് പഠിച്ചതാണ്. സാധാരണ പ്രക്രിയ ചെയ്യുന്നതിന് അത്രയും അറിഞ്ഞിരുന്നാൽ മതി എന്നതാണ് ടി എന്ന് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ സൂത്രത്തിന്റെ രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശേഷിച്ച് ചില കാര്യങ്ങളോട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഇനി മുമ്പോട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം വരും. അതുകൊണ്ടാണ് സൂത്രം വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ പ്രക്രിയ മനസ്സിലാക്കി പോകുന്നവർക്ക് അത്രയും മനസ്സിലാക്കിയാൽ മതി. ടി എന്ന് വെച്ചാൽ ഇതാണ് കൃഷ്ണ എന്ന് പറയുന്നതിലെ അകാരം ടിയാണ്. ടിക്ക് പ്രഥം വിധിച്ചു. അതിനുശേഷം ഒരു കല്ലുകൂടി ഇരുന്നാലും അസെന്നോ ഇസെന്നോ ഇരുന്നാൽ അതും ടിയാണ്. അതിനെന്ത് കാര്യമാണോ വിധിക്കുന്നത് അത് കഴിഞ്ഞു. അത്രയും സാമാന്യമായി മനസ്സിലാക്കാം. പിന്നെ കൂടുതൽ വിശദീകരിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിന് കൂടുതൽ പരിശ്രമം വേണ്ടി വരും. അതിന് അതിന് തയ്യാറുള്ളവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അല്ലാത്തവർ അത്രയും അറിവ് കൊണ്ട് തന്നെ സമാധാനപ്പെടുക, എനിക്കിത്രയും മതി. അച്ചോ അന്ത്യാദി ടി, അച്ചഹ അന്ത്യാദി ടി. കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഇവിടെ അച്ചഹ എന്ന് പറഞ്ഞതിന് ഇവിടെ അച്ചാം മധ്യേ എന്ന് പറഞ്ഞു. അതൊക്കെ പൊതുവായ കാര്യങ്ങളാണ്. ഇവിടെ അല്ല എല്ലായിടത്തും വരേണ്ടതാണ്. അവിടെ മധ്യേ എന്നുള്ള കിട്ടുന്നത് ഇവിടെ അല്ല. ഇനി ഇവിടെ കണ്ടുകഴിഞ്ഞാലും മനസ്സിലാക്കണം. അത് നിർദ്ധാരണ സൃഷ്ടിയാണ്. ഒരു സമൂഹത്തിൽ നിന്ന് ഒന്നിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഷഷ്ടി വിഭക്തി ഉപയോഗിക്കും. ആ ഷഷ്ടി കണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നിർദ്ധാരണം ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ അർത്ഥം പറയുമ്പോൾ എന്ത് പറയും? അച്ചുകളുടെ കൂട്ടത്തിൽ യോ അന്ത്യ, ഏതൊന്നാണോ അന്ത്യമായിരിക്കുന്നത്. അച്ചാം മധ്യേ യോ അന്ത്യ, അച്ചുകളുടെ മധ്യത്തിൽ യാതൊന്നാണോ അന്ത്യമായിരിക്കുന്നത്. യഹ ഏതൊന്നാണോ, യഹ സ എന്ന് വരുമ്പോൾ രണ്ടും തമ്മിൽ അറിയാം, പരസ്പര ബന്ധം കാണും. യഹ സ എന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ അന്ത്യമായിരിക്കുന്നത് സഹ, അത് തന്നെ ആദി. അച്ചുകളുടെ കൂട്ടത്തിൽ ഏതൊന്നാണോ അന്ത്യമായിരിക്കുന്നത് അത് തന്നെ ആദി. രാജൻ എന്നിരിക്കുന്നു ഒരു ഉദാഹരണം. രാജൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല അച്ചുകളുണ്ട്. അല്ല, അച്ചുകളുടെ കൂട്ടത്തിൽ ഏതാണെന്നാണോ അന്ത്യമായിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രാജന്റെ ആകാരം. വേറെ അച്ചുകളുണ്ട്. രാ അതൊരച്ചാണ് ആകാരം, അതിനെടുക്കാൻ പാടില്ല. അച്ചുകളുടെ കൂട്ടത്തിൽ ഏതെന്നാണോ മധ്യത്തിൽ ഏതെന്നാണോ അന്ത്യമായിരിക്കുന്നത് അത് അന്നില്ല, അത് ആദിയായിരിക്കണം. അത് ആദിയായിരിക്കുന്ന ഏതിനാണ്? നഗാരത്തിന്, രാജന്റെ ആ നഗാരത്തിന് അതിനാദിയതാണ് അകാരം. അപ്പൊ ഇങ്ങനെ ഭാഷയിലൂടെ പറയുമ്പോൾ വളച്ചു കെട്ടി പറയും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് തന്നെയാ പറയുന്നത്, അച്ചുകളുടെ കൂട്ടത്തിൽ യോ അന്ത്യഹ അകാരം സ അകാരം ആദി യസ്യ ഏതെന്നിന് ആദിയായിരിക്കുന്നു, അന്നിന്, അന്നിനാദിയല്ലേ. അപ്പൊ ആ ഒരു അച്ഛന്ന് പറയുന്ന അകാരത്തെ എടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വളച്ചു കെട്ടി പറയുന്നത്. അപ്പൊ രാജൻ മൊത്തം എടുക്കരുത്, ടി ഏതെന്ന് മനസ്സിലാക്കാൻ അന്നിനെ മാത്രമേ എടുക്കാവൂ. അന്നിനെ എടുത്തിട്ട് അതിലേതാണ് ആദ്യം നോക്കണം. അന്നിൽ ആദി എന്ന് പറയുന്ന അകാരമാണ്. അത് ഏതിനാദിയായിരിക്കുന്നു? നഗാരത്തിന്. ഇനി അതിന്റെ പൂർവത്തിലുള്ള വർണ്ണങ്ങളെ സംബന്ധിച്ച് അത് അന്ത്യവുമാണ്. അന്ത്യം എന്ന് പറഞ്ഞാൽ അന്ത്യേ ഭവം, ഒടുവിലുള്ളത്, അതാണ് അന്ത്യം. അന്തത്തിൽ ഭവിക്കുന്നതാണ് അന്ത്യം. ഇവിടെ അന്തത്തിലിരിക്കുന്ന ഏത്? എന്തിന്റെ അന്തത്തിൽ? അച്ചുകളുടെ കൂട്ടത്തിൽ അന്ത്യത്തിലിരിക്കുന്നത്. അച്ചുകളുടെ കൂട്ടത്തിൽ അന്ത്യത്തിലിരിക്കുന്ന അകാരമാണ്. അതുകൊണ്ട് അത് അന്ത്യവുമായി, അത് തന്നെ ആദ്യവുമായി. പുറത്തിലിരിക്കുന്ന അച്ചുകളെ സംബന്ധിച്ച് ഇവിടെ ഒന്നേ ഉള്ളൂ, അതിനെ സംബന്ധിച്ച് അത് അന്ത്യമായി. പരത്തിലിരിക്കുന്ന നഗാരത്തെ സംബന്ധിച്ച് അത് ആദ്യവുമായി ആണ് പറയുന്നത്. അചാമദ്യ യസ്യ ഏതൊന്നിനാണോ അത് ആദ്യായിരിക്കുന്നത്, തതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആ സമൂഹത്തെ എടുക്കണം. അൻ എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങളെ എടുക്കണം. അതാണ് യസ്യ, ഏതൊരു അന്നിനാണോ തത്, ആ സമൂഹം, അതിന് ടി സപ്ഞസ്യ, അതിന് ടി എന്ന് പേര് വരുന്നു, സപ്ഞ വരുന്നു. ടി എന്ന് പറയുന്നു. ആദി അന്തങ്ങളെ സംബന്ധിച്ച് നിയമമുണ്ട് പാണിനിക്ക്. ഏതിന് അന്ത്യം എന്ന് പറയാം, ഏതിന് ആദ്യം എന്ന് പറയാം. അന്യസ്മിൻ സതി യസ്യ പൂർവോ നാസ്തി സ ആദിഹി എന്ന് പറയും. ഈ അന്യനെ മാത്രം എടുക്കുക. യസ്യ പൂർവോ നാസ്തി സ ആദി, ബാക്കിയുള്ളതൊക്കെ തൽക്കാലം മറക്കുക. ആയ ആദി എന്ന് പറയണമെങ്കിൽ യസ്യ പൂർവോ നാസ്തി, അതിന്റെ പൂർവ്വത്തിൽ വർണ്ണം പാടില്ല. അന്നിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ശരിയാണല്ലോ. അങ്ങനെയാണ് ആദ്യ അന്തങ്ങളെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കൃഷ്ണ ശബ്ദത്തെ എടുക്കുക. കൃഷ്ണ ശബ്ദത്തിലെ കകാരം ആദിയാണ്. എന്തുകൊണ്ട്? യസ്യ പൂർവോ നാസ്തി, നമ്മൾ സാറിന് പറയും പോലെ തന്നെ, ഏതെന്തിനാണോ പൂർവം ഇല്ലാതിരിക്കുന്നത്, പൂർവവർണ്ണങ്ങൾ ഇല്ലാതിരിക്കുന്നത്. എന്നാ ഒരു കണ്ടീഷൻ കൂടെയുണ്ട്. എന്താണ്? അന്യസ്മിൻ സതി, അന്യവർണ്ണം ഉള്ളപ്പം. പകാരത്തിന് ശേഷം വേറെ വർണ്ണം ഉണ്ടല്ലോ, ഒരു കാരം, ഷകാരം, നകാരം, അകാരം. അപ്പൊ അന്യസ്മിൻ സതി, അന്യവർണ്ണങ്ങൾ ഉണ്ടായിരിക്കുക. അത് അന്യ ഒരു വർണ്ണമാകാം, ഒന്നിൽ കൂടുതൽ വർണ്ണമാകാം, അതുണ്ടായിരിക്കെ യസ്യ പൂർവോ നാസ്തി, ഏതൊരു വർണ്ണത്തിനാണോ പൂർവമില്ലാത്തത്, സ ആദി, അതിനെ ആദി എന്ന് പറയുന്നു വ്യാകരണത്തിൽ. അതുകൊണ്ട് കകാരം ആദിയാണ്. അപ്പൊ അന്ത്യം എന്ന് പറഞ്ഞാലോ, അന്യസ്മിൻ സതി യസ്യ പരോ നാസ്തി, സതി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കെ. യസ്യ പരോ നാസ്തി, കൃഷ്ണയിൽ അകാരത്തെ എടുക്കുക, അതിന് പരമില്ല. യസ്യ പരോ നാസ്തി, ഏതൊരു വർണ്ണത്തിലാണോ പരമില്ലാതിരിക്കുന്നത്. എപ്പോ? അന്യസ്മിൻ സതി, എന്നാ വേറെ വർണ്ണം ഉണ്ടായിരിക്കണം. അതിന്റെ പൂർവ്വത്തിലുണ്ടല്ലോ, കൃഷ്ണ നകാരമുണ്ട്, അല്ലെങ്കിൽ ഷകാരമുണ്ട്, അകാര ഋകാരമുണ്ട്, കകാരമുണ്ട്, ഏതെങ്കിലും ഒന്ന് മതി, കൂടുതലായാലും കുഴപ്പമില്ല. അന്യസ്മിൻ സതി, മറ്റു വർണ്ണം ഉണ്ടായിരിക്കെ. യസ്യ ഏതൊരു വർണ്ണത്തിനാണോ പരോ നാസ്തി പരമില്ലാതിരിക്കുന്നത് സ ആ വർണ്ണം അത് അന്ത്യം. ലളിതമാക്കി പറഞ്ഞാൽ പൂർവത്തിലൊന്നുമില്ലെങ്കിൽ അതാദി, പരത്തിലൊന്നുമില്ലെങ്കിൽ അത് അന്ത്യം. അത് വർണ്ണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ നിയമങ്ങളനുസരിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയും, അന്യസ്മിൻ സതി യസ്യ പൂർവ നാസ്തി സ ആദി, അന്യസ്മിൻ സതി യസ്യ പരോ നാസ്തി സോ അന്തഹ. അപ്പോൾ കൃഷ്ണ എന്ന് പറയുന്നതിന് തകാരം ആദ്യമായി, നകാരം അന്ത്യവുമായി. ഇവിടെ അന്യനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? അച്ചാം മധ്യയോ അന്ത്യഹ, അച്ചുകളുടെ കൂട്ടത്തിൽ അന്ത്യം. മറ്റ് അതിന്റെ പൂർവ്വത്തിലുള്ളതിനനുസരിച്ച് അത് അന്ത്യമാണല്ലോ. അന്ത്യം ആദ്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അതുകൊണ്ട് അതിന്റെ പൂർവ്വത്തെ അപേക്ഷിച്ച് അന്ന രാജനിലെ ആ എന്ന് പറയുന്ന അന്ത്യമാണ്. പിന്നെ അതിന്റെ പരത്തിലിരിക്കുന്ന നഗാരത്തെ അപേക്ഷിച്ച് അത് ആദ്യമാണ്. അതുകൊണ്ട് പറഞ്ഞത് അച്ചാം മധ്യയോ അന്ത്യഹസാദി, അന്ത്യവുമാണ് അത് ആദ്യവുമാണ് അകാരം എന്ന് പറയുന്നത്. പക്ഷെ ആദി എന്ന് പറയുന്നിടത്ത് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. അതിർ യസ്യ, ഏതൊന്നിനത് ആദിയാകുന്നു നഗാരത്തിന്? തത്. അപ്പൊ അൻ ടി സംജ്ഞാത് ടി ആകുന്നു. അപ്പൊ രാജൻ എന്ന് പറയുന്നതിലെ അന് ടിയായി. ഈ സൂത്രത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഒന്ന് ടി ആകണമെങ്കിൽ അത് അതിന് ഒരു ഇതെന്താണ്, അത് ഒന്ന് അച്ചായിരിക്കണം. കാരണം അച്ചുകളുടെ കൂട്ടത്തിൽ അവസാനം എന്ന് പറഞ്ഞുകൊണ്ട് അച്ചായിരിക്കണം സ്വരമായി. മറ്റൊന്നെന്താണ്, അതിനുശേഷം ഒന്ന് വേണം. അതിനുശേഷം ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നേ ടി ആകും. കാരണം മാതൃ യസ്യ, അത് ആ അകാരം ഏതെന്തിനാണോ ആദ്യമായിരിക്കുന്നത് അത് രണ്ടും കൂടെ ചേർത്ത് എന്നാണ്. അന്നിനെ ഇവിടെ ടി സജ്ഞ കിട്ടത്തുള്ളൂ ഈ സൂത്രം അനുസരിച്ച്. ഈ സൂത്രം അതാ പറയുന്നു. പക്ഷെ നമ്മള് ഇവിടെ ഉദാഹരണത്തിൽ എന്ത് ചെയ്തു, കൃഷ്ണ അത്രാന്നിരിക്കുന്നിടത്ത് പറഞ്ഞു കൃഷ്ണയിലെ അകാരത്തിന് ടിസഞ്ഞുണ്ട്, അതുകൊണ്ടാണ് അവിടെ ദൂരാത് ഭൂത്തേച്ച എന്നുള്ള സൂത്രം പ്ലുതത്തെ വിധിച്ചത്. ആ പ്ലുതം ഇരുന്നത് കൊണ്ടാണ് പരത്തിൽ അകാരം ഇരുന്നപ്പോൾ പ്ലുത പ്രഗ്രഹ്യ അചിന്നിത്യം എന്നുള്ള സൂത്രപ്രകാരം അകാരത്തിന് പ്രകൃതിഭാവം വന്നത് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കണമെങ്കിൽ കൃഷ്ണയിലെ അകാരവും ടിയാകണം. പക്ഷേ സൂത്രം പറയുന്നത് ആദർയസ്യ, അതാദ്യായിരിക്കുന്ന സമൂഹത്തിനാണ് ടിസഞ്ഞ വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് പണിനി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സൂത്രം ഇങ്ങനെ പറയാൻ ശരിയാണ്, സൂത്രത്തിന്റെ അർത്ഥത്തിൽ അനുസരിച്ച് അന്നിനെ ടിസഞ്ഞ കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് അകാരത്തിനും ടിസഞ്ഞ വേണം പ്രക്രിയ ചെയ്യാൻ വേണ്ടി. അതിന് പണി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മുഖ്യമായ ഒന്നിൽ എങ്ങനെയാണോ ഒരു കാര്യം പ്രവർത്തിക്കുന്നത് അതുപോലെ ഗൗണമായ ഒന്നിലും അതേ കാര്യം പ്രവർത്തിക്കാം ആണ് പണി പറയുന്നത് എന്ന് പറഞ്ഞാൽ അചോ അന്ത്യാദി ടി എന്ന് പറയുന്ന സൂത്രം അന്നെന്ന് പറയുന്ന ആ സമൂഹത്തിനാണ് ടി സഞ്ജ വിരിക്കുന്നത്, അത് മുഖ്യം. അതിന് ടി സഞ്ജ വരുന്നത് പോലെ തന്നെ പരത്തിൽ വ്യഞ്ജനമില്ലാത്ത അന്ത്യത്തിലിരിക്കുന്ന കേവലമായ സ്വരം ഈ സൂത്രത്തെ അപേക്ഷിച്ച് അതല്ല മുഖ്യം. അത് ഏതൊന്നിനാണോ വിധിക്കുന്ന അതാണ് മുഖ്യം. അതല്ലാത്തതിന് ഗൗണം മുഖ്യം, പ്രധാനം ഗൗണം അപ്രധാനം അത് അപ്രധാനമായതിനും വരാം. എന്നുവെച്ചാൽ കേവലമായ അകാരം ഇരുന്നാലും വരാം. അത് ഒരു പരിഭാഷയാണ്. അതിന് ഭാഷകാരൻ പറയുന്ന നിയമമാണ് വ്യപദേശിവ ഏകസ്മിൻ. വ്യപദേശി എന്ന് പറഞ്ഞാൽ മുഖ്യം. വ്യപദേശിവ മുഖ്യത്തെ പോലെ ഏകസ്മിൻ ഗുണത്തിലും വരാം. ഒരു സൂത്രം, ഇതിപ്പോ ഒരു സജ്ഞാസൂത്രമാണ്, ആ സജ്ഞ ഏതിനാണോ വിധിക്കുന്നത് അത് മുഖ്യം. അപ്പൊ അന്നാണ് ഇവിടെ പ്രധാനമായി ടി സജ്ഞ വരേണ്ട അന്നിനാണ്, അല്ലെങ്കിൽ അതുപോലെ അവസാനം വ്യഞ്ജനവും പൂർവ്വത്തിൽ സ്വരവുമായി വരുന്ന ശബ്ദങ്ങൾ. പക്ഷെ അങ്ങനെ അല്ലാത്ത സ്ഥലത്തും ടിസഞ്ഞ വരാം. എന്നുവെച്ചാൽ അവസാനം കേവലം സ്വരമായിരുന്നാലും ടിസഞ്ഞ വരും. അതെങ്ങനെ അത് വരുന്നത്? കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞല്ലോ, അച്ചുകളുടെ കൂട്ടത്തിൽ ഏതാണോ അവസാനമായിരിക്കുന്നത്, പിന്നെ അത് ആദ്യായിരിക്കുന്ന ഏതിനാണോ ആ അച്ച്, ഇത്രയൊക്കെ വളച്ചുകെട്ടി പറഞ്ഞതിന് ശേഷം സൂത്രമനുസരിച്ച് അന്നിനേ വരാൻ പാടുള്ളൂ. പിന്നെ അകാരത്തിനെങ്ങനെ വരും? പറയുന്നു, ഈ ആദി അന്ത്യം എന്നെല്ലാം പറയുന്നത് ആപേക്ഷികമായിട്ടാണ്. നേരത്തെ പറഞ്ഞ നിയമം ശരിയാണ്. എന്താണോ യസ്മിൻ സതി യസ്യ പൂർവോ നാസ്തി സ ആദി യസ്മിൻ സതി യസ്യ പരോ നാസ്തി സോ അന്ത. ഈ നിയമങ്ങൾ തന്നെയാണെങ്കിലും ആദി അന്തം എന്ന് പറയുന്നത് എപ്പോഴും ആപേക്ഷികമാണ്. അതിന് പറയുന്ന ഒരു ലൗകിക ന്യായമുണ്ട്, ജ്യേഷ്ഠകനിഷ്ഠ ന്യായം എന്ന് പറയും. ഇപ്പോ പാണിനീയത്തിൽ ലൗകികമായ ന്യായങ്ങൾ ഒരുപാട് ഉപയോഗിക്കും, എന്നാൽ പാരിഭാഷികമായ ന്യായങ്ങൾ ഉപയോഗിക്കും. ആ പാരിഭാഷിക ന്യായങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി മീമാംസയിലും മറ്റും വരുന്ന യുക്തികൾ അനുസരിച്ച് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ പാണിനി തന്നെ ഒരു നിയമം ഉണ്ടാക്കും, അതിന് പരിഭാഷകളെന്ന് പറയും. ഇവിടെ പ്രയോഗിക്കുന്ന ലൗകികമായ ന്യായം എന്ന് പറയുന്നത് എന്താണ്? ദേവദത്തൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. വേറൊരാൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വെച്ച് ചോദിക്കണം, നിങ്ങളുടെ മൂത്ത മകന്റെ പേരെന്താണ്? പെട്ടെന്ന് ഒരു യജ്ഞദത്തൻ. പിന്നീട് വേറൊരു സ്ഥലത്ത് വെച്ച് വേറൊരാൾ ചോദിക്കണം, നിങ്ങളുടെ ഇളയ മകന്റെ പേരെന്താണ്? പറയും, യജ്ഞദത്തൻ. പിന്നെ എനിക്കൊരു മകനേ ഉള്ളൂ, അതൊക്കെ രണ്ടാമതായിരിക്കും പറയുന്നത്. ദേവദത്തസ്യ ഏകയേവ പുത്ര സയേവ ജ്യേഷ്ഠ സയേവ കനിഷ്ഠ. ഇതാണ് ജ്യേഷ്ഠ കനിഷ്ഠ ന്യായം എന്ന് പറയുന്നത്. ജ്യേഷ്ഠനും കനിഷ്ഠനും ഒരാകുന്നു. ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ മൂത്തവൻ, കനിഷ്ഠനെന്ന് വെച്ചാൽ ഇളയവൻ. ദേവദത്തിന് ഒരു മകനേ ഉള്ളൂ, പക്ഷേ സന്ദർഭം അനുസരിച്ച് ചിലപ്പോൾ അവൻ തന്നെ ജ്യേഷ്ഠനുമാവും അവൻ തന്നെ കനിഷ്ഠനുമാവും. കാരണം വേറെ ആരും ഇല്ലല്ലോ. ചില പറയാനില്ല, എനിക്ക് ആണും പെണ്ണും എല്ലാം കൂടെ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നുമില്ല. ജ്യേഷ്ഠനും കനിഷ്ഠനും എല്ലാം കൂടെ ചേർത്ത് ഒരാളേ ഉള്ളൂ. കാരണം ഒരാളെ മൂത്തവനെന്ന് പറയണമെങ്കിൽ ഇളയവ ഒരാൾ വേണം, ഒരാളെ ഇളയവനെന്ന് പറയണമെങ്കിൽ മൂത്ത ഒരാൾ വേണം. രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ തന്നെ മൂത്തവനും ഇളയവനും. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ന്യായമനുസരിച്ച് ഒന്നിനെ, ഒരു വർണ്ണത്തെ ആദി എന്ന് പറയണമെങ്കിൽ അതിന്റെ പരത്തിൽ വേണം. എന്തുകൊണ്ട്? അന്യസ്മിൻ സതി. ആദ്യം പറഞ്ഞല്ലോ. ഇനി ഒരു വർണ്ണത്തെ അവസാനം എന്ന് പറയണമെങ്കിൽ അതിന്റെ പൂർവ്വത്തിലൊന്ന് വേണം. അവിടെയും പറഞ്ഞു അന്യസ്മിൻ സതി. അപ്പോ ഒരു വർണ്ണത്തിന് പൂർവം എന്ന് പറയണമെങ്കിൽ അതിന്റെ പരത്തിൽ വേറെ വർണ്ണം വേണം. ഒരു വർണ്ണത്തിന് ആദി എന്ന് പറയണമെങ്കിൽ പരത്തിൽ വേണം. അതുപോലെ അന്തം അല്ലെങ്കിൽ അന്ത്യം എന്ന് പറയണമെങ്കിൽ പൂർവ്വത്തിൽ വേണം. അങ്ങനെ പൂർവ്വത്തിനും പരത്തിനും ഇല്ലാതെ ഒരു വർണ്ണം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറയും? അത് തന്നെ ആദി, അത് തന്നെ അന്ത്യം. അവൻ തന്നെയാണ് ജ്യേഷ്ഠൻ, അവൻ തന്നെയാണ് കനിഷ്ഠൻ. ലോകത്തിൽ അങ്ങനെ പറയാറുണ്ട്. പണ്ട് പറയുന്നു, ലോകത്തിൽ അങ്ങനെ നിങ്ങൾക്കൊരു ന്യായം ഇതിനെ ലൗകിക ന്യായം എന്ന് പറയും. അങ്ങനെ ഒരു ന്യായത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ വ്യാകരണത്തിലും എനിക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു വർണ്ണം മാത്രമായി വന്നാൽ കൃഷ്ണ ശബ്ദത്തിൽ ആകാരം വന്നു കഴിഞ്ഞാൽ അതിനെ അന്ത്യമായി സ്വീകരിക്കാം. എന്തുകൊണ്ട്? പൂർവ്വത്തിൽ വേറെ വർണ്ണമുണ്ട്. ഇനി അതിനെ ആദിയായി സ്വീകരിക്കാം. എന്തുകൊണ്ട്? അതിന് പരത്തിൽ വേറെ ഒന്നുമില്ലെങ്കിലും അത് തന്നെ ആദി. അപ്പൊ ഈ സൂത്രം അവിടെ യോജിപ്പിക്കുക. എന്താണ്? അചാം മധ്യേ യോ അന്ത്യ, അച്ചുകളുടെ കൂട്ടത്തിൽ ഏതാണോ അന്ത്യമായിരിക്കുന്നത് കൃഷ്ണയിലെ അകാരം, സ ആദർ യസ്യ, അത് ആദിയായിരിക്കുന്ന അതിന് തന്നെ വേറെ പരത്തിലൊന്നുണ്ടെങ്കിൽ അത് അതിന് തന്നെ ആദിയാകും. തട്ടി, ആ സമൂഹം എന്ന് പറയുന്ന അകാരം തന്നെ, അതിന് ടിസഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൂത്രമനുസരിച്ച് നേരിട്ട് കൃഷ്ണയിലെ അകാരത്തിന് ടിസഞ്ഞ് കിട്ടത്തില്ല. നേരിട്ട് ടിസഞ്ഞ് കിട്ടുന്നത് ഈ അൻപോലെയുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ ലൗകിക ന്യായമനുസരിച്ച് ഇവിടെ അകാരത്തിനെ തന്നെ ആദൃ യസ്യ ആദ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പരത്തിലൊന്നുമില്ലെങ്കിലും ആകാരത്തിന് ടിസഞ്ഞ് വരും. അതുകൊണ്ടാണ് ആകച്ച കൃഷ്ണ എന്ന് പറയുന്നതിന് അകാരം ടി ആയത്, അതിന് പ്ലുതസഞ്ജ വന്നത്. ഇതിന് ധാരാളം പ്രക്രിയകളിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ടിത് മനസ്സിലാക്കിയിരിക്കും. അപ്പൊ ഈ സൂത്രവും അതിന്റെ വൃത്തിയും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അന്നെന്ന് പറയുന്നത് അതുപോലെ വരുന്ന ശബ്ദങ്ങൾക്കാണ് പാണിനി ടിസഞ്ഞ് വരികയും. പക്ഷെ ഈ ലൗകിക ന്യായം വെച്ച് പരിശോധിക്കുമ്പോൾ, ജ്യേഷ്ഠ കനിഷ്ഠ ന്യായം വെച്ച് പരിശോധിക്കുമ്പോൾ, ഈ അകാരത്തെ തന്നെ തദാദിയായി സ്വീകരിക്കാമെന്നുള്ളത് കൊണ്ട് കേവലമായൊരു സ്വരമിരുന്നു കഴിഞ്ഞാലും അതിനും ടിസഞ്ഞ വരാം. പക്ഷെ അത് അച്ചുകളുടെ കൂട്ടത്തിൽ അവസാനം ഇരിക്കണമെന്നേ ഉള്ളൂ, എന്നിട്ട് അന്ത്യത്തിലിരിക്കണം എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അകാരത്തിന് ടിസഞ്ഞ്. ഇത് പാണിനി പറഞ്ഞത്, ഇത് സമർത്ഥിച്ചത് വ്യാഖ്യാതാക്കൾ ലൗകിക ന്യായമനുസരിച്ച്. എന്നുവെച്ചാൽ ലൗകിക ന്യായം എന്ന് പറയുന്നത് എന്താണ്? നാട്ടു നടപ്പ് എന്ന് നമ്മൾ പറയുന്നതാണ് ലൗകിക ന്യായം. നാട്ടുനടപ്പനുസരിച്ച് ഇങ്ങനെയും പറയാം, ഒരു മകനേ ഉള്ളെങ്കിൽ അവന് ജ്യേഷ്ഠനെന്നും കനിഷ്ഠനെന്നും ചില സന്ദർഭങ്ങളിൽ പറയും. അതുപോലെ വ്യാകരണത്തിന് ചെയ്യാം. എന്നാൽ അതുപോലെ പാണിനി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഭാഷകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര ഒരു പരിഭാഷയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നെങ്കിൽ അതൊരു വലിയ പണിയാണ്. ഈ പുസ്തകത്തിലാണെങ്കിൽ 46-ാമത്തെ പേജ് അല്ല 56, 56-ാമത്തെ പേജ്. ഇതേ പുസ്തകമാണ് എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. ഇത് ഹലന്ത പുല്ലിംഗത്തിൽ വരും. അതല്ലാതെ ഇപ്പോൾ ആ സൂത്രം എവിടെയെന്ന് പറയാൻ ഒരു വഴിയില്ല. ഈ പുസ്തകമാണെങ്കിൽ കണ്ടുപിടിക്കാം. 56-ാമത്തെ പേജിൽ ആദ്യന്തവദേകസ്മിൻ, ആദ്യത്തെ സൂത്രം. ആരും കണ്ടെത്തിയില്ലെങ്കിൽ അടുത്ത പുസ്തകത്തിൽ നോക്കുക, അതും പറ്റിയില്ലെങ്കിൽ എന്റെ വായി നോക്കുക, വേറെ ഒരു വഴി. അതായത് ഇങ്ങനെ ഇതിന് പാണിനി ഉണ്ടാക്കിയ ഒരു പരിഭാഷയാണ്. കാര്യം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പറഞ്ഞല്ലോ. പ്രക്രിയ ചെയ്യാൻ അത്രയും അറിഞ്ഞാൽ മതി. പക്ഷെ പാണിനിയുടെ രീതിയിൽ അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പലയിടത്തും അതിന്റെ ഉപയോഗം വരുന്നത്. അപ്പം വ്യാകരണത്തിന്റെ പരിഭാഷകളെല്ലാം അതിന്റെ ശരിയായ രീതി മനസ്സിലാക്കണമെന്നുള്ളവരിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അല്ലാത്തവർ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി വരും. പിന്നെ ചിലർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അവരെ സംബന്ധിച്ച് ബുദ്ധി ഇല്ലാതിരിക്കുന്നതാണ് ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള വഴി. ആദ്യന്തവത് ഏകസ്മിൻ ഏകസ്മിൻ ക്രിയമാണ് കാര്യം ആദവ് ഇവ അന്ത ഇവ സ്യാദ്. അത് ആ പറഞ്ഞ ലൗകിക ന്യായത്തിന് പാണിനി എന്ത് പരിഭാഷയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുമ്പോൾ ഇത്. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ആവശ്യം വേണ്ടി വരും. ലഘുസിദ്ധാന്തമതി തന്നെ ഈ സൂത്രം മുമ്പ് കൊടുക്കേണ്ടതാണ്. മുമ്പ് പലയിടത്തും ഇതിന്റെ ആവശ്യം വന്നിട്ട് അവിടെ നിന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ പഠിക്കുമ്പോൾ ഒരു പുസ്തകം തന്നെ കയ്യിൽ വേണം, കുറിപ്പടിയും കൊണ്ടുവന്ന കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സൂത്രങ്ങൾ പഠിപ്പിക്കുന്ന ക്രമത്തിൽ തന്നെ ഈ സൂത്രങ്ങളും വൃത്തിയും ഉദാഹരണങ്ങളും സ്വയം എഴുതി വയ്ക്കണം. അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പം ഞാൻ അവസാനത്തു നിന്നൊരു സൂത്രം പറയും, ആദ്യത്തു നിന്നൊരു സൂത്രം പറയും, വിഷമിക്കും. പരസ്പരം കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ വരും. അതുകൊണ്ട് ഇത് പ്രത്യേകം തന്നെ എഴുതി വയ്ക്കണം. ഏകസ്മിൻ ക്രിയമാണം കാര്യം ആദൌ ഇവ അന്ത ഇവ സ്യാത്. ഇവിടെ ആദൌ ഇവ എന്നുള്ളടത്ത് ഏച്ചോയവായ വന്നിട്ടാകുമെന്ന്, അന്ത ഇവ എന്നുള്ളടത്ത് ഒന്ന് ലോകശാലിസ്യൊന്ന്. ആദ്യന്തവത് എന്ന് പറഞ്ഞത് ആദിശ്ച അന്തശ്ച ആദ്യന്തൗ ആദ്യന്തയോരിവ ആദിയെയും അന്തത്തെയും പോലെ. സൂത്രത്തിൽ നിന്ന് നമ്മളീ പറഞ്ഞ കാര്യം വ്യക്തമാണ്. ആദ്യന്തവത് തേന തുല്യം ക്രിയാചേത് വതി. ഇനി നമ്മളൊരു സൂത്രം പഠിക്കില്ല, സിദ്ധാന്തമതി വരുന്ന തന്നെയാണ്. പത്ത് പ്രത്യേകം കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ പോലെ എന്നുള്ള അർത്ഥം കിട്ടും. പക്ഷെ അത് അവ്യൂഹമാണ്. ചില പ്രത്യേകം നിങ്ങൾക്ക് അവ്യൂഹമാണ്. നിശ്ചയിച്ച വേറെ രൂപങ്ങളൊന്നും പോകത്തില്ല. ആദ്യന്തവത് ഏകസ്മിൻ ഒന്നിൽ എന്നാണ് നമ്മൾ സാധാരണ ആദി അന്തം എന്നെങ്ങനെയാണോ ഒരു സമൂഹത്തിൽ പറയുന്നത്, സമൂഹത്തിനാണല്ലോ ആദിയെന്നും അന്തമെന്നും പറയുന്നത്. പിന്നീടുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ ഒന്നിനെ ആദിയായിട്ടെടുക്കും. മുമ്പിലുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിന് അവസാനമല്ല, അതാണ് ആദ്യന്തവത്ത്. അതുപോലെ ഏകസ്മിൻ ഒന്നിനും ആദിയും അന്തവും പറയാം. ഇത്രയേ ഉള്ളൂ ഇതിന്. അതുകൊണ്ടെന്താ എവിടെയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ മറ്റു വർണ്ണങ്ങളും ഒന്നുമില്ലെങ്കിലും ഒന്നിൽ തന്നെ ആദിക്കും അന്ത ആദിക്ക് ചെയ്യേണ്ട കാര്യം അന്തത്തിന്റെ ഇനി ഉദാഹരണം വേറെ വരും. ഇതുപോലെ അന്തത്തിനും വരും. ഇവിടെ ഇപ്പൊ ആദിയാണ് നമുക്ക് ആവശ്യം. എന്നാ പറഞ്ഞു സ ആദർ യസ്യ എന്ന് പറഞ്ഞു. അന്നെന്ന് പറയുന്നതിന്റെ ആദിയാണ് അകാരം. അതുകൊണ്ട് അന്നനും ടീസഞ്ഞ ഒന്നെന്ന് പറഞ്ഞു. ഇതുപോലെ അന്ത്യത്തിന് വരുന്ന സന്ദർഭങ്ങൾ വരുമ്പം പഠിച്ചാൽ മതി. ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അതാണ് ഏകസ്മിൻ ക്രിയമാണം കാര്യം ആദോ അന്തോ ഇവ. നമ്മൾ അർത്ഥം പറയുമ്പോൾ അതിന് ആദ്യം എടുക്കണമെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആദോ അന്തോ ഇവ ആദിയിലും അന്ത്യത്തിലും എന്നതുപോലെ. എങ്ങനെ? ആദിയിലും അന്ത്യത്തിലും കാര്യങ്ങൾ വരുന്നത് പോലെ ആദോ അന്തോ ഇവ കാര്യം. ഈ ആദ്യ അന്ത്യം എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? ടിസഞ്ഞ വിധിക്കണം. അതിനു വേണ്ടിയിട്ട് പറഞ്ഞു ഇതിന്റെ ആദിയായിരുന്നാലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാണ്, അത് സജ്ഞയാണ്. പിന്നെ അതിനെ തുടർന്ന് എന്ത് ചെയ്തു? അവിടെ പ്രതസഞ്ജ വന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആദി അന്ത്യം എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളെ വിധിക്കുന്നത് അതുപോലെ തന്നെ ക്രിയമാണ കാര്യം അങ്ങനെ ചെയ്യുന്ന കാര്യം ഏകസ്മിൻ ഒന്നിലും നടത്താം. എന്നുവെച്ചാൽ ഒന്നിനെ തന്നെ ആദിയാക്കിയോ അന്ത്യമാക്കിയോ അങ്ങനെ കൽപ്പിച്ചുകൊണ്ട് ചെയ്യാം. ഉദാഹരണം വെച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നു. ആദ്യം അന്ത്യമാകുന്നതിന് പൂർവത്തിലും പരത്തിലും വർണ്ണങ്ങൾ വേണം. അങ്ങനെ വർണ്ണമില്ലാതെ ഏകമായിരിക്കുന്ന ഒരു വർണ്ണത്തിലും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാണ് ആദോ അന്തോ ഇവ ആദിയിലും അന്ത്യത്തിലും എന്നതുപോലെ ക്രിയമാണം കാര്യം ചെയ്യപ്പെടുന്ന കാര്യം ഏകസ്മിൻ സ്യാ ഏകസ്മിന്നിൽ ഒന്നിലും വരും. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ മനസ്സിലായെങ്കിൽ ഇത് സ്പഷ്ടമാണ്. അപ്പൊ ഇതൊരു വർണ്ണത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. പക്ഷെ ഇത് ഒരു വർണ്ണത്തെ സംബന്ധിച്ചുള്ള പല പല സന്ദർഭങ്ങളിൽ ഇതിനെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഭാഷകാരൻ ഈ സൂത്രത്തിനെ തന്നെ മാറ്റി എഴുതി. ഭാഷകാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചിലടത്തുള്ള സൂത്രങ്ങളെ മാറ്റി എഴുതിക്കളയും. ആദ്യന്തവ ഏകസ്മിൻ എന്ന് പറയുന്നതിന് സൂത്രത്തെ മാറ്റി ഭാഷകാരൻ പറഞ്ഞ എന്താണ്, വ്യപദേശിവത് ഏകസ്മിൻ, ഇതിനു പകരം ഒരു പുതിയ സൂത്രത്തെ ഉണ്ടാക്കി. അന്ത്യന്തവത് ആദി അന്തം എന്നൊക്കെ ഉള്ള എല്ലാം വ്യപദേശിവത് ഏകസ്മിൻ എന്ന് പറഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞ അർത്ഥം. വ്യപദേശി എന്ന് വെച്ചാൽ മുഖ്യം, വ്യപദേശിവത് എന്ന് വെച്ചാൽ മുഖ്യത്തെ പോലെ, ഏകസ്മിൻ എന്ന് വെച്ചാൽ ഗൗണത്തിലും കാര്യം ചെയ്യാം എന്നാക്കി സൂത്രത്തെ. അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അജോ അന്ത്യാദി ടി എന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം എന്താണ്, അൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ടിസഞ്ഞ ഒരു ഒന്നാണ്. അത് നമ്മൾ എങ്ങനെയാണെന്ന് വിശദീകരിച്ചു. അതാണ് മുഖ്യം, അവിടെ വിധിക്കുന്ന കാര്യം മുഖ്യം അതാണ് വരുന്നു. ആ മുഖ്യത്തിൽ എങ്ങനെയാണോ ആ സ്വപ്ന വരുന്ന അതുപോലെ ഏകസ്മിൻ എന്ന് വെച്ചാൽ ഗുണത്തിലും വരാം, അതായത് കേവലം ആകാരത്തിലും വരാം. അങ്ങനെ ഈ സൂത്രത്തെ മാറ്റി എഴുതിയിട്ടുണ്ട്. അതും നമ്മൾക്ക് ലോകസിദ്ധാന്തമതി തന്നെ അതിന്റെ ആവശ്യം വരും. അതുകൊണ്ടാണ് അതിവിടെ പറഞ്ഞത്. ചുരുക്കത്തിൽ എന്തായി, നമുക്കിപ്പോ ടിസഞ്ഞ എന്ന് പറയുന്നത് കൃഷ്ണയിലെ അകാരത്തിന് കിട്ടണം. പക്ഷെ അജോന്ത്യാദി ടി എന്ന് പറയുന്നത് അകാരത്തിന് നേരിട്ട് ടീസഞ്ഞ് വരിക്കുന്നില്ല, പരത്തിലൊരു വ്യഞ്ജനം കൂടെ ഇരുന്നാലേ വരും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ലൗകിക ന്യായത്തെ ആശ്രയിച്ചിട്ട് പറഞ്ഞു ശരി, അന്ന് ടീയാകുന്നത് പോലെ തന്നെ കേവല അകാരവും ടീയാകാം. അവിടെ പിന്നെ ആദി അന്തോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതോ പറയും. അതിനു വേണ്ടിയിട്ട് പാണിനി തന്നെ ഒരു പരിഭാഷാ സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, ആദ്യന്തവത് ഏകസ്മിൻ. അത് പറയുന്നത് ആദോ അന്തോ ഇവ തദാദി തദന്തം എന്നിങ്ങനെ പറഞ്ഞ് ക്രിയമാണം കാര്യം, ആദോ അന്തോ ക്രിയമാണം കാര്യം തദിവ അതുപോലെ തന്നെ ഏകസ്മിൻ അഫിസ്യാത് ഒന്നിന് സംഭവിക്കാം. ഒന്നിനെ തന്നെ ആദ്യം അന്തവുമാക്കി കണക്കാക്കി അവിടെയും ആ കാര്യം വരും. അപ്പൊ ഇങ്ങനെ ശബ്ദത്തെ സംബന്ധിച്ച് വാണിനി ഒരുപാട് കടന്നു കയറി ചിന്തിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ തന്നെ സമയം വേണ്ടി വരും. പക്ഷെ പരിചയം കൊണ്ടതൊക്കെ കുറെ ഉദാഹരണങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ എത്തിയതിന് വേണ്ടിയിട്ട് കൃഷ്ണയിലെ അകാരത്തിന് ടീസഞ്ഞ് കെട്ടണം. ടീസഞ്ഞ് കെട്ടിക്കഴിഞ്ഞാലേ പ്രുതം വരും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടുത്തെ സന്ധിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യമില്ല. സന്ധിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ് പ്രുത പ്രഗൃഹ്യ അചിന്നിത്യം, അതാണ് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രുതത്തിനും പ്രഗൃഹ്യ സജ്ഞയുള്ള ശബ്ദങ്ങൾക്കും പരത്തിൽ സ്വരമിരുന്നു കഴിഞ്ഞാൽ അവിടെ ഏതൊരു സ്വരസന്ധിയാണോ വരേണ്ടത് അത് വരത്തില്ല. ഇത് ഓർത്തിരിക്കുക. അതിൻ്റെ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ അചോന്ദ്യാതിട്ടി ആദ്യന്തവദേകസ്മിൻ തുടങ്ങിയ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് പൂർണ്ണമാവും എന്ന് പറയുന്നില്ല, എന്നാലും ഏകദേശം പൂർണ്ണമാവും. അപ്പോൾ ഇത് നമ്മൾ സന്ദർഭം കൊണ്ട് അവിടെ എത്തിയതാണ്. ഇവിടെ നമ്മളിപ്പോൾ ടി വരെ എത്തിച്ചേർന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നാണ് ചിന്തിക്കുന്നത്. അശോന്ത്യാദി ടി ഇവിടെ നമ്മൾ പോകേണ്ടത് അടുത്ത വിധിസൂത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പഠിക്കണം. അച്ചോന്ത്യാദി ടീയുടെ തൊട്ടു മുമ്പിലുള്ള സൂത്രമാണ് യങ്ങിപ്പരരൂപം. അതിന്റെ മുമ്പിലൊരു സൂത്രമുണ്ട്, അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉപസർഗാദ് ഇർതി ധാതോ അവർണാന്താദ് ഉപസർഗാത് ഋകാരാദോ ധാതോ പരേ വൃദ്ധി ഏകാദേശസ്യ. ഈ ഒരു സൂത്രം മനസ്സിലാക്കണമെങ്കിൽ പല സൂത്രങ്ങളും മനസ്സിലാക്കിയാലേ പറ്റൂ. ഇത് പലതിനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൂത്രമാണ്. എന്നാൽ മറ്റ് സൂത്രങ്ങളിലേക്ക് പോകാതെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അതിനു മുമ്പ് ഒരു കാര്യം അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് കാരണം പറയേണ്ട ചില കാര്യമാണ്, പക്ഷെ വിട്ടുപോയി. വിട്ടുപോയ കാര്യം ഒരു കൂടെ പറയാം. അച്ചോന്ത്യാദി ടീ തന്നെ തിരിച്ചു വരിക. സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു? അച്ഛ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നു? അച്ചാം. ഇരണ്ടും തമ്മിലെന്താ വ്യത്യാസം? ഏകവചനം ബഹുവചനം. അച്ഛ എന്ന് പറയുന്നത് ഏകവചനവും അച്ചാം എന്ന് പറയുന്നത് ബഹുവചനം. ചിലർക്ക് സംശയം ഉണ്ടാകും. എന്നോട് ആരോ അതിനെക്കുറിച്ച് സംശയം ചോദിച്ചു. അമിതാവാണോ അല്ലേ മുമ്പ് സംശയം ചോദിച്ചായിരുന്നു, എങ്ങനെ ഇങ്ങനെ വരുന്നു? ഒരിടത്ത് അച്ഛ എന്ന് പറയും, ഒരിടത്ത് അച്ചാവുന്നു. അതിനെ തന്നെ ഒരിടത്ത് ഏകവചനത്തിൽ പറയുക, ഒരിടത്ത് തൊട്ടടുത്ത് തന്നെ ബഹുവചനത്തിൽ പറയുക. എന്താ ഇങ്ങനെ വ്യത്യാസപ്പെടുന്നു? അതിന് കാരണം പാണിനിയുടെ ഒരു നിയമമുണ്ട്, അതിന് സൂത്രമുണ്ട്. ആ സൂത്രം നമ്മൾ വിശദീകരിക്കും. അതിന് മുമ്പ് സൂത്രത്തിലേക്ക് പോകുന്നതിന് കൂടുതൽ തന്നെ മനസ്സിലാക്കണം. അതായത് അച് എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. അത് നമുക്കറിയാം. പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് അക്ഷരങ്ങളുണ്ട്. നേരിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ആ യു അതൊരു ഏ ഉ ഐ ഔ ഇത്രയും. അതിനെ കാണിക്കാനാണ് അച്ഛൻ എന്ന് പറഞ്ഞത്. വച്ചെന്ന് പറയുന്നത് രണ്ടക്ഷരേ ഉള്ളൂ. പക്ഷേ അച്ഛെന്ന് പറയുന്ന ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുന്ന അക്ഷരങ്ങൾ പലതാണ്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ ഒരു ശബ്ദത്തിലൂടെ ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ബഹുവചനം പ്രയോഗിക്കണം, അതാണ് നിയമം. വൃക്ഷ ഒരു വൃക്ഷത്തെ ഉദ്ദേശിക്കുന്നുള്ളൂ, അപ്പോൾ ഏകവചനം പ്രയോഗിച്ചാൽ മതി. പക്ഷെ ഒരുപാട് വൃക്ഷങ്ങളെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? വൃക്ഷാഹ എന്ന് പറയണം. എന്നുള്ള അവിടെ ഒരുപാട് വൃക്ഷമുണ്ട്. ഇവിടെ അച്ഛന്ന് പറഞ്ഞാൽ തന്നെ ഒന്നല്ല. അച്ഛന്ന് പറയുന്ന ശബ്ദം കൊണ്ട് പറയുന്ന പ്രത്യാഹാരം ഒന്നാണെങ്കിലും അതിന്റെ അർത്ഥം അനേകമാണ്. അച്ചിലൂടെ അനേക വർണ്ണങ്ങളെ ബോധിപ്പിക്കും. അച്ച്, ഹല്ല്, അല്ല്, എല്ലായിടത്തും ഇത് തന്നെ. എല്ലാ പ്രത്യാഹാരങ്ങളും അങ്ങനെയാണ്, ഒന്നിൽ കൂടുതലെണ്ണത്തിനും ബോധിപ്പിക്കും. അപ്പോൾ അവിടെ ബഹുവചനം ആണ് പ്രയോഗിക്കേണ്ട നിയമം അനുസരിച്ച്. ഇതൊരു സാമാന്യ നിയമമാണ്. അവിടെ പാണിനിയുടെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു, ജാത്യാഖ്യായം ഏകസ്മിൻ ബഹുവചനം അന്യതരസ്യാം. അസൂത്രം നമ്മൾ വിശദീകരിക്കും. അനേക വ്യക്തികളുണ്ട് അവിടെ, ഏകവചനം വേണമെങ്കിലും പ്രയോഗിക്കാം, ബഹുവചനം തന്നെ പ്രയോഗിക്കണമെന്നില്ല. അതിങ്ങനെ പ്രയോഗിക്കുന്നത് അവിടെ ആ ഓരോരോ വ്യക്തികളെയല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെ ആ വ്യക്തികളിൽ പൊതുവായിരിക്കുന്ന ജാതിയാണ്. അനേക വ്യക്തികളുണ്ടെങ്കിലും ജാതിയുടെ ദോഷിയിൽ ഏകവചനം പ്രയോഗിക്കാം. എന്തുകൊണ്ട്? ജാതി ഒന്നാണ്. മനുഷ്യർ ഒരുപാടുണ്ട്, പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ജാതി ഏകമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരെയും ഉപയോഗിക്കാൻ വേണ്ടി, ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ മനുഷ്യാഹ എന്ന് പറയും. പക്ഷേ എല്ലാ മനുഷ്യരിലും ഇരിക്കുന്ന ആ ജാതി, മനുഷ്യത്വ ജാതി എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മനുഷ്യഹ എന്ന് പറഞ്ഞാൽ മതി. അവിടെ എന്ത് സംഭവിക്കും? മനുഷ്യ എന്ന് പറയുമ്പം അവിടെ മനുഷ്യ ശബ്ദത്തിലൂടെ മനുഷ്യത്വ ജാതിയെ ബോധിപ്പിച്ച് അവിടെ ആകാംക്ഷ ഉണ്ടാവും. ഈ ജാതി എവിടെയാ? മനുഷ്യരിൽ. അപ്പോൾ ജാതിയിലൂടെ നമ്മൾ വ്യക്തിയെ ബോധിക്കും. അപ്പോ ഏകമായ ജാതിയിലൂടെ അനേക വ്യക്തികളെ ബോധിക്കും. ഇത് ഭാഷയിലെ ഒരു രീതിയാണ്. എല്ലായിടത്തും ഇത് ആവശ്യമായിട്ട് വരും, പലയിടത്തും നമ്മളിത് പഠിക്കും. പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോ അനേക വസ്തുക്കളെ, പദാർത്ഥങ്ങളെ പറയുന്ന ഒരു സ്ഥലത്ത് ഏകവചന ശബ്ദം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇത് ജാതിയിൽ പ്രയോഗിച്ചിരിക്കുകയാണ് ഏകവചനം. ജാതി എന്ന് പറയുന്നത് ഒന്നിലിരിക്കത്തില്ല, അനേക വ്യക്തികളിലേ ഇരിക്കൂ. അതുകൊണ്ട് നമുക്കതിലൂടെ വ്യക്തികളെ ഗ്രഹിക്കാം. ജാതിയും ഗ്രഹിക്കും, വ്യക്തിയും ഗ്രഹിക്കും. പക്ഷെ മുഖ്യമായി ഗ്രഹിക്കുന്ന എന്തിനായിരിക്കും? ജാതി. ജാതിയിൽ എന്തുകൊണ്ട് ഏകോപനം പ്രയോഗിച്ചു? ജാതി ഒന്നായതുകൊണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ പ്രയോഗിക്കുന്നത് തെറ്റില്ല. ഇത് കേവലം അച്ഛെന്ന് പറയുന്ന ശബ്ദത്തിന് വേണ്ടിയിട്ടല്ല, ഭാഷയിൽ പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അനേകമുണ്ടെങ്കിൽ അവിടെ ബഹുവചനം തന്നെ പ്രയോഗിച്ചു കൊള്ളണമെന്നില്ല, ഏകവചനം പ്രയോഗിച്ചാലും അതിനെ ന്യായീകരിക്കാം. വാനരന്മാരനേകമുണ്ട്, പക്ഷെ എല്ലാത്തിനും ചേർത്ത് വാനരൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്തുകൊണ്ട്? വാനരത്വ ജാതി ഏകമാണ്. എന്നോട് അനേക വാനരന്മാരെ നമുക്ക് ബോധിക്കും. അതുപോലെ സൂത്രത്തിൽ പാണിനി എന്താ ചെയ്തത്? അച്ഛിത്വം. അച്ഛുകളിലെല്ലാം അച്ഛത്വം എന്ന് പറയുന്ന ഒരു ജാതിയുണ്ട്. എവിടെയും ജാതിയെ കൽപ്പിക്കും. അച്ഛെന്ന് പറയുന്ന സ്വരങ്ങളിലെല്ലാം കൂടെ ഇരിക്കുന്ന ജാതിയാണ് അച്ഛത്വം. ആ അച്ഛത്വ ജാതിയുടെ വിവക്ഷയിൽ അവിടെ ഏകവചനം പ്രയോഗിച്ചാണ് ഷഷ്ഠിയിലും പഞ്ചമിയിലും അച്ഛഹ എന്ന് വരും. ഇത് ഷഷ്ഠിയാണ്. അപ്പൊ അവിടെ എന്തിനാ പെട്ടെന്ന് ബോധിക്കാം? ഉടനെ നമ്മൾ ഓ ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് അച്ചത്വ ജാതിയാണ്, ഇതാർക്കായി അച്ചത്വ ജാതി? എല്ലാ അച്ചുകൾക്കും. അപ്പൊ എല്ലാ അച്ചുകളെയും ബോധിക്കും. അതിനെ വ്യാഖ്യാനിച്ചപ്പോ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി വ്യാഖ്യാതാവ് പറഞ്ഞു അച്ചാം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? പാണിനി മാത്രാലാഭത്തിന് വേണ്ടി അച്ചാം എന്ന് പറയുന്നതിന് പകരം അച്ച് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് അവിടെ അച്ഛെന്ന് പറഞ്ഞാൽ അച്യുത്വ ജാതി വിവക്ഷയിലാണ്. ജാതി എന്ന് പറയുന്നത് അനേക വ്യക്തികളിരിക്കുന്ന ധർമ്മമാണ്. ജാതി അനേക വ്യക്തികളിൽ അനുസ്യൂതമായിരിക്കുന്ന ധർമ്മമാണ് ജാതി. ജാതി പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയിലൂടെ വ്യക്തിയെയും ഗ്രഹിക്കാം. അച്ഛെന്ന് പറയുമ്പോൾ അച്ചാം എല്ലാ വ്യക്തികളെയും ഗ്രഹിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അതിന്റെ നേരായ രീതിയിൽ ഏകവചനത്തിന് പകരം അച്ഛ എന്ന് പറയുന്ന ഷഷ്ഠിയുടെ ബഹുവചനമായ അച്ചാം എന്ന് പറഞ്ഞു. അച്ചാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയത്തിനൊരു അവകാശമില്ല. കാരണം വർണ്ണങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാടുള്ളത് കൊണ്ട് ആ ഒരുപാട് വർണ്ണത്തിന്റെ തന്നെ ഭാഷയിൽ അച്ചാം എന്ന് ബഹുവചനം ഉപയോഗിച്ചു. അപ്പോ ഇത് ഭാഷയിലെ ഒരു സാമാന്യ നിയമമായതുകൊണ്ട് എവിടെയും ഭിക്ഷാഹ എന്ന് പറയുന്നതിന് പകരം ഭിക്ഷ എന്ന് പ്രയോഗിക്കും. കവികളും മറ്റും പ്രയോഗിക്കും. വാനരാഹ എന്നുള്ളതിന് പകരം വാനര എന്ന് പ്രയോഗിക്കും. മനുഷ്യാഹ എന്ന് പറയുന്നതിന് പകരം മനുഷ്യ എന്ന് പ്രയോഗിക്കും. അവിടെ എല്ലാം പാണിനിയുടെ ഈ നിയമം വരും. ഇത് മുമ്പും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏകവചനമോ ബഹുവചനമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രത്യാഹാരങ്ങൾ പൊതുവെ എടുക്കുക. എവിടെയെങ്കിലും ഏകവചനത്തിൽ പ്രയോഗിക്കണമെങ്കിൽ അത് ജാതി വിവക്ഷ. ബഹുവചനത്തിൽ പ്രയോഗിച്ചിരിക്കണമെങ്കിൽ ആ വർണ്ണ വിവക്ഷയിൽ. എവിടെയായാലും നമ്മൾ സ്വീകരിക്കേണ്ടത് ആ വർണ്ണങ്ങളെയാണ് എന്ന് മനസ്സിലാക്കും. അത് ഒരു പൊതുവായ സന്ദർഭം വന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത സൂത്രം എന്താ പറഞ്ഞത്? ഉപസർഗാത് ഉരതി ധാതോ. ഉപസർഗ എന്ന് പറയുന്നിടത്ത് എന്ത് സന്ധി വന്നു? ജലാഞ്ജിശോ അല്ലേ. ഉപസർഗാത് ഏത് വിഭക്തിയാണ്? ഉരതി എന്ന് പറയുന്നത് അതായത് ഹലന്തങ്ങളുടെ എല്ലാം സപ്തമിയിൽ ഈ എന്ന് വരും. അച്ച് അചി ജൽ ജലി ഹസ് അച്ചി പ്രത്യാഹാരങ്ങളെല്ലാം വരുന്നത്. അതുപോലെ ഋത് ഋതി അങ്ങനെ വരും. ഇവിടെ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവർണാന്താത് ഉപസർഗാത്. അവർണാന്താത് ഏ സൂത്രം വന്നു? ഉപസർഗാത് ഋകാരാദൗ ഏത് വിഭക്തിയാണ്? ആ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ രാമശബ്ദത്തിന്റെ ദ്വിതീയയിൽ രാമോ എന്ന് പറയും. അങ്ങനെ വരാം. പക്ഷെ ഇവിടെ എന്താണ്? നമ്മളത് തിരിച്ചറിയണമെങ്കിൽ ആ ശബ്ദം ഏത് അന്തത്തിലുള്ളതാണെന്ന് നോക്കണം. ധാതു ഉകാരാന്തമാണ്. അകാരാന്തത്തെ ശരിയാണ്. രാമഹ രാമു. ഉകാരാന്തം വരുമ്പം ഗുരു ഗുരു. അപ്പോ പ്രഥമാദ്വിതനത്തിൽ വരത്തില്ല, പിന്നെ സപ്തമി വരും, സ്ത്രീലിംഗത്തിലും വരും. മത്യവും മതവും പുല്ലിംഗത്തിലും വരും. ധാത്തവും സപ്തമിയാണ്. ധാതു പരേ, പരേ എന്ന് പറയുന്നത് സപ്തമി. അങ്ങനെ വിഭക്തികളെ കുറിച്ചും ഒരു പരിചയം നമുക്ക് ആവശ്യമാണ്. മുമ്പോട്ട് പഠിക്കും, അടുത്ത് വരുന്ന പ്രകടനത്തിൽ വിഭക്തികളാണ് പഠിക്കുന്നത്. വിഭക്തികൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ വിഭക്തിയെക്കുറിച്ചൊരു സാമാന്യ ധാരണയുണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ സൂത്രങ്ങളിലൂടെ പഠിച്ചും അവിടെ എത്തും. പക്ഷെ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കണമെങ്കിൽ എളുപ്പമായിരിക്കും. ഇപ്പൊ രാമ രാമു രാമാഹ, രാമം രാമു രാമാൻ, രാമേണ രാമാഭ്യാം രാമേഹി, ഇത് അറിഞ്ഞിരുന്നാൽ എളുപ്പമാണ്. അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമുക്ക് കൂടുതൽ പരിശ്രമം വേണ്ടി വരും. പഠിക്കുന്നതിന് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. കുറെ ഉദാഹരണങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത് തനിയും മനസ്സിൽ വരും. പരേ സപ്തമി എന്തോ, രാമേ എന്ന് പറയുന്നു. വിഭക്തി അറിയണോ ആദ്യം ഏത് അന്തമാണെന്ന് അറിഞ്ഞിരിക്കും. കുറെയൊക്കെ ശുദ്ധരൂപം പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. വൃദ്ധി ഏകാദേശ, ഇവിടുത്തെ വിധി എന്ന് പറയുന്നത് എന്താണ്? വൃദ്ധിയാണ്. ഉദാഹരണം നോക്കുക, പുസ്തകത്തിൽ ഉദാഹരണം തന്നെ മതി. പ്രാർച്ഛതി, ഇവിടെ പ്രാർച്ഛതി എന്നിരിക്കും. പ്രാർച്ഛതി, ഇവിടെ പ്ര എന്ന് പറയുന്നതാണ് ഉപസർഗം. പരത്തിലിരിക്കുന്ന എന്താണ്? ഋച്ഛതി. ഋച്ഛതി എന്ന് പറയുന്നത് ഋകാരം ആദിയിലുള്ള ധാതുവിൽ നിന്ന് ഉണ്ടായ ഒരു രൂപമാണ്. ഭവതി, ഭവതഃ, ഭവന്തി എന്ന് പറയുന്ന പോലെ പ്രാ എന്ന് പറയുന്നത് ഉപസർഗമാണ്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർണാന്താത് ഉപസർഗ, അവർണാന്തമായിരിക്കണം, ഉപസർഗമായിരിക്കണം. പ്രായിൽ അവസാനം അവർണമാണ്, അവർണാന്തമായ ഉപസർഗമാണ്. ഉപസർഗത്തിന്റെ പരത്തിൽ ഋകാരം ആദിയിലുള്ള ധാതു വേണം, എന്നുവെച്ചാൽ ധാതു രൂപം വേണം. ഋകാരം ആദിയിലിരിക്കുന്ന ധാതുവിന്റെ രൂപമാണ് ഋച്ഛതി. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ പറയുന്നു, വൃത്തി രേഖാദേശ പൂർവപരയോഹോ, പൂർവപരങ്ങൾക്ക് പ്രായിലെ അവർണത്തിനും തിരിച്ചറിയിലെ നിറവർണത്തിനും വൃദ്ധി ഏകാദേശമായി വരും. ഇവിടെ വരുന്ന വൃദ്ധിയാണ് ആർ, ആര് എന്ന് പറയും. ആര് ഏകാദേശമായി വരും. അങ്ങനെ പ്രാർത്ഥിച്ചതി എന്ന് വരും. ഇതിപ്പോ സൂത്രത്തിന്റെ അർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ സൂത്രം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പല പല പല സൂത്രങ്ങളും പഠിച്ച് ഇവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. പല സൂത്രങ്ങളിലൂടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഇപ്പൊ സാമാന്യമായ ഒരു ആശയം കിട്ടാൻ വേണ്ടി പറഞ്ഞാണ് പ്രാവ് എന്ന് പറയുന്ന ഉപസർഗത്തിന്റെ പേരത്തിൽ ഋച്ഛതി എന്ന് പറയുന്ന സന്ധിയിലെത്രേ മനസ്സിലാക്കാനുള്ളൂ. ആയുടെ പരത്തിൽ ഇറന്നിരുന്നപ്പോ ഇവിടെ വൃദ്ധി വിധിച്ചതുകൊണ്ട് ആയുടെ ഇറയുടെ സ്ഥാനത്ത് എന്തു വന്നു? ആര് വന്നു. അപ്പൊ പ്രാർച്ഛതി എന്ന് രൂപം വന്നു. ഇത്രയേ ഉള്ളൂ സന്ധിയില്. പക്ഷെ ഒരുപാട് കാര്യങ്ങളിവിടെ മനസ്സിലാക്കാനുണ്ട്. Ahem.